തത്ര ഇവിടെ ശ്ലോകം മരീചികവത് പ്രാത്യസ്യ ജഗദാർത്ഥ നിവാസരെ ആറാമത്തത് മരീചികാവത് പ്രാജ്ഞസ്യ ജഗത്. അവിടെ മരീചികാരോടെ വിയത്മനം എന്ന് പറഞ്ഞു. ബാലസ്യ സത്യമിതിജ പ്രതിബിംബം, അത് തന്നെ ഇവിടെയും പറഞ്ഞത്. പ്രതിബിംബം സത്യം. അവിടെ ഒരേ ആശയമുള്ളത് രണ്ട് ശ്ലോകം വന്ന് ഉയർന്നായിരുന്നു. അതൊരു ഒരേ ആശയമുള്ള രണ്ട് ശ്ലോകം വന്നിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങനെ അദ്വൈതത്തിൽ ആവർത്തിച്ചു പറയുന്നത് ആശയത്തെ ഉറപ്പിക്കും. അദ്വൈതത്തിൽ പുനരുക്തി ദോഷമില്ല. ആശയങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നു. ഇതില് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പഴയതുകൂടെ ഇടയ്ക്ക് നോക്കുന്നുണ്ടാണ്. ഈ പദ്യത്തിൽ തന്നെ മറ്റു പുസ്തകങ്ങളിലെല്ലാം ഒരു പാഠഭേദമുണ്ട്. ഇതിന് എം എസ് ശാസ്ത്രി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടോ? എം എസ് ശാസ്ത്രി അങ്ങനെ അർത്ഥം പറഞ്ഞിരിക്കുന്നു എന്ന് ഇയാള് പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ബാലേന്ദ്രൻ അല്ലേ? പിന്നെ ഇങ്ങനെ പറഞ്ഞ് എവിടെയെങ്കിലും ക്ലാസ് എടുത്താൽ അങ്ങനെ പറഞ്ഞായിരിക്കും. അതായത് വിഭാതി വിശ്വം വൃദ്ധസ്യ വിയത്മനമി വാത്മനി അസത്യം പുത്രികാരൂപം ബാലസ്യേവ വിപച്യ എന്നാണ് ഈ പുസ്തകത്തിൽ. എന്ന് വെച്ചാൽ ദീധി രീതി അന്വയത്തിലും അങ്ങനെയാണ്. എന്നാ പിന്നീട് പല പുസ്തകങ്ങളും ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകത്തിലും എല്ലാത്തിനും വിപര്യഹ എന്നാണ്. വിപര്യഹ എന്നാണ് അപ്പോ ദീതിരീതി വിപരീയം എന്നാണ്. ദീതിരി വന്നത് വെച്ചുകൊണ്ട് ഇതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ എന്റെ അന്വയത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം. അവസാനം അസത്യം പുത്രികാരൂപം വിപരീയം വിഭാതി ഇവ എന്ന് ചേർന്നു. വിഭാതി എന്നുള്ളൂടെ അവിടെ കൊണ്ടുവരണം. വിപരീയം വിഭാതി ആദ്യമുള്ള വിഭാതി ഇവിടെ കൊണ്ടുവരണം. അസത്യം പുത്രികാരൂപം ബാലസ്യ വിപരീയം വിഭാതി വ എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ദീതിന്റെ പാഠം അനുസരിച്ച് ശരിയാവും. അപ്പോ അങ്ങനെ വരുമ്പം വിപരീയ എന്ന് പറയുന്നതിൽ നിന്നും കൂടുതൽ വിപരീയം വിഭാതി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ആശയം വ്യക്തതയുള്ളത്. അപ്പൊ വിപരീയം വിഭാതി എന്ന് പറഞ്ഞാൽ വിപരീതമായി അനുഭവപ്പെടാം, വിപരീതമായി അനുഭവപ്പെടുന്നു. അങ്ങനെ അസത്യം പുത്രികാരൂപം അസത്യമായ പ്രതിമ ബാലസ്യ ബാലന് വിപരീയം വിഭാതി വിപരീതമായി അനുഭവപ്പെടുന്നു ഇവ പോലെ. അതുപോലെ ഇവ അവസാനം ചേർക്കും. അപ്പോ വിഭാതി എന്ന് പറയുന്ന രണ്ടിടത്തും വരും. അതിന് വരുന്ന വ്യത്യാസം, ഭാഷാപരമായ വ്യത്യാസം വരുന്നത് വിപര്യയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ഏകവചനം. കാരണം വിപര്യയ എന്ന് പറയുന്ന ശബ്ദം പുല്ലിംഗമാണ്, അപ്പൊ വിപര്യയ എന്നാണ് ഉപയോഗിക്കേണ്ടത്. വിപര്യയം വിഭാതി എന്ന് പറഞ്ഞാൽ അത് ദ്വിതീയ ഏകവചനമാകും. വിപര്യയം വിഭാതി വിപരീതമായി അനുഭവപ്പെടുന്നു എന്നുവെച്ചാൽ അത് ക്രിയാവിശേഷണമാവും. അപ്പോ വിപരീതമായി അനുഭവപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ ദ്വിതീയയിൽ പറയണം, അങ്ങനെ വിപരീയം വിഭാതി. അപ്പോ അത് കുറച്ചുകൂടെ യോജിക്കും ദ്വിതീയ കൊടുത്തിരിക്കുന്ന പാഠം. പിന്നെ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നോണ്ട് ഊഹിക്കാതെ പിൽക്കാലത്ത് ആരോ തിരുത്തിയാണ്. തിരുത്തിയതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഗതിൽ വിപരീയം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുസലിംഗമാണെന്ന് സംശയം. കാരണം വിപരീയ ശബ്ദം പുല്ലിംഗമാണ്, അപ്പോൾ വിപരീയം എന്ന് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് ധരിച്ചിട്ടാണ് ആരോ തിരുത്തിയത്. വിപരീയ ശബ്ദം പുല്ലിംഗമാണ്, അതിന് പുല്ലിംഗ ശബ്ദത്തെ വിപരീയം എന്ന് പറയാൻ പാടില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് തെറ്റാണ്, അതുകൊണ്ട് ആരോ അതിനെ തിരുത്തി എന്താക്കി വിപര്യാഹന്നാക്കി. ഒരുപക്ഷെ എം എസ് ശാസ്ത്രി ആകാം തിരുത്തിയത്. അങ്ങനെയാകാൻ ചാൻസ് ഉണ്ട്, കാരണം ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണ്. വിപര്യാഹ എന്നേ ഒരാകും പുല്ലിംഗ ശബ്ദമാണ്. പക്ഷെ ഇത് കൊടുത്തിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ വിപരീയം വിഭാതി എന്ന് വരുമ്പോൾ അത് ദ്വിതീയേകവചനമാണ്, വിപരീയ ശബ്ദത്തിൽ. അപ്പൊ അത് കുറച്ചുകൂടെ യോജിക്കും, വിപരീതമായി അനുഭവപ്പെടുന്നു. ക്രിയാവിശേഷണം ഉപയോഗിക്കുമ്പോൾ ദ്വിതീയേകവചനത്തെ ഉപയോഗിക്കും വ്യാകരണ നിയമം അനുസരിച്ച്. അതുകൊണ്ട് ദീതിയുടെ പാഠം അനുസരിച്ച് നമ്മൾ അന്വയിക്കുകയാണെങ്കിൽ അസത്യം പുത്രകാരൂപം ബാലസ്യ വിപരീയം വിഭാഗം എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമാക്കാം. പിന്നെ അത് വിപരീയഹാന്ന് തിരുത്തേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ആരോ എവിടെയോ വെച്ചത് തിരുത്തി മാറ്റി, അതിന്റെ ആവശ്യമില്ല. മാറ്റിയവർക്കൊരു യുക്തിയുണ്ട്, കാരണം അവർ വിചാരിച്ച എന്താണ് ഇത് പുല്ലിംഗ ശബ്ദം നവസവുമായി ഉപയോഗിച്ചത് തെറ്റാണോ എന്ന് കരുതി. പക്ഷെ ഇത് ക്രിയാവിശേഷണമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം വിഭാതി എന്ന് പറയുന്ന ക്രിയ ഇവിടെ കൊണ്ടുവന്നതാണ്, മേളിലുണ്ട്. അതുകൂടെ വരുമ്പോഴേ ആശയം പൂർണ്ണമാകും. ബാലന്റെ വിപരീതമായി അനുഭവപ്പെടുന്നു അസത്യം വിപരീതമായി സത്യമായി അനുഭവപ്പെടുന്നു എന്ന് വരും. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ദീതി എന്ന ശരി, ദീതി കാരണം തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഗുരു ഇങ്ങനെ ആയിരിക്കും എഴുതിയത്. പിന്നെ വ്യാഖ്യാനം എഴുതിയപ്പോ വിഭാതി ക്രിയ ഇവിടെ കൊണ്ടുവന്നില്ലെന്നുള്ളതേ ഉള്ളൂ, അത് കൊണ്ടുവരേണ്ടായിരുന്നു. ഗുരു അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും എഴുതിയത്. അപ്പോ പിന്നെ ഇവിടെ വന്നല്ലോ വൃദ്ധസ്യ, വയസ്സിനൂടെ അർത്ഥം പറഞ്ഞു, അത് വേണ്ട. ബാലസ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞന്തയല്ലേ, പക്ഷെ വൃദ്ധനെന്ന് വെച്ചാൽ ജ്ഞാനി എന്നാണ്. പിന്നോടെ പ്രത്യേകിച്ച് ജ്ഞാനിയായ വൃദ്ധനെന്ന് പറയേണ്ട കാര്യമില്ല. നീ ബാലസ്യ എന്ന് പറയുന്നതിന് കുട്ടിയെന്നർത്ഥം പറയണമെന്നില്ല, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവൻ, ബുദ്ധി ഉറയ്ക്കാത്തവൻ, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. അങ്ങനെ പറഞ്ഞാലും ശരിയാവും. അതില് ആറാമത്തെ പദ്യവും മരീചികാവത് പ്രാജ്ഞസ്യ, ഇവിടെ മരീചിക എന്ന് പറഞ്ഞതിന് ഉദാഹരണം മാറ്റി പ്രാജ്ഞസ്യ. ജഗദാത്മനി ഭാസതേ, ആത്മനി തന്നെ ഇവിടെയും പറയുന്നു ഭാസതേ എന്നുള്ള ഒരു വിഭാതി എന്ന് പറയുന്നു, ഒരു വ്യത്യാസമില്ല. ബാലസ്യ സത്യമിതിച്ച, ബാലസ്യ പ്രതിബിംബ സത്യമിതിച്ച, ബാലന് പ്രതിബിംബ സത്യം പോലെ തോന്നുന്നു. ഇവിടെ എന്ത് പറഞ്ഞു, ഇവിടെ ബാലന് പാവയെ സത്യം പോലെ തോന്നുന്നു. എന്താ വ്യത്യാസം? ആശയത്തിൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല, വാക്കുകളിൽ മാറ്റം വന്നേ. ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണ്? ഈ വ്യാഖ്യാനിച്ചവരാരും തന്നെ ഇതുപോലെ മുമ്പൊരു പദ്യം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ആറും ഒമ്പതും ഒരുപോലെയാണെന്നുള്ള കാര്യം ഒരു വ്യാഖ്യാതാക്കളും പറയുന്നു, അവരാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഇവരിതൊക്കെ വ്യാഖ്യാനിക്കുന്നതെന്നാണ്. കാണുന്ന കാണുന്ന വ്യാഖ്യാനിച്ചു പോകുന്നു, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവര് ഡോക്ടർ ബാലെ ഭാസ്കരം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഒന്ന് നോക്കണമല്ലോ. എന്തായാലും ദീതിയിൽ അത് പറഞ്ഞില്ല. ഇവരുടെയൊക്കെ വ്യാഖ്യാനങ്ങളെ ബാലചന്ദ്രൻ, ഡോക്ടർ ബാലചന്ദ്രനും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ബാലസ്യൈവ എന്നൊരു പാഠമുണ്ടെന്ന് ഡോക്ടർ ഭാസ്കരൻ പറയുന്നുണ്ട്. ഡോക്ടർ ഭാസ്കരൻ അത് ശാസ്ത്രികൾ വ്യാഖ്യാനിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. ബാലസ്യൈവ എന്നാണ്, ബാലസീവ എന്നാണ്, ബാലസ്യവ ഗുണമെന്ന് ബാലസ്യേവ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരും തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ആറാമത്തെ പദ്യം നമ്മൾ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒമ്പതാമത്തെ പദ്യം വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. എന്തുകൊണ്ട്? അത് തന്നെ ഇത് അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ഇവിടെ ഒന്നും പറയാനില്ല. പിന്നെ ആശയങ്ങളുടെ ആവർത്തി ഒരുപാട് വരുന്നുണ്ട്, ഒരേ ആശയം തന്നെ വീണ്ടും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അത് അദ്വൈത ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ട് ദോഷമില്ലെന്നാണ്, കാരണം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാമെന്നുള്ളതാണ്. മറ്റ് സാഹിത്യകൃതിയിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുനരുക്തി ദോഷം വരും, ഇവിടെ പുനരുക്തി ദോഷമുണ്ട്, വീണ്ടും അത് തന്നെ പറയും. പക്ഷെ അത് ഒരു പദ്യമൊക്കെ എഴുതുമ്പോൾ അങ്ങനെ വന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കേണ്ടത് വ്യാഖ്യാനിക്കുന്നവരുടെ ജോലിയാണ്. ഈ വിയത്മനം ഇതൊക്കെ യോഗവാസിഷ്ടത്തിൽ വരുന്നതാണ്, ഈ ഉദാഹരണങ്ങളൊക്കെ അവിടെയും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരും, പല ഭാഗത്തും വരും ഒരേ ഉദാഹരണം. അതുകൊണ്ട് ഇത് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, മറ്റ് വിശദീകരിച്ചല്ലേ പിന്നെ ഇതെന്തിനാ വിശദീകരിക്കുന്നത്. പക്ഷെ ഈ വ്യത്യാസം മനസ്സിലാക്കണം. വിപരീയ ബാലസ്യ വിപരീയം വിഭാതി, വിപരീയം വിഭാതി എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ചാണ് അർത്ഥം വരുന്നത്. എങ്ങനെ വിപരീയം വിഭാതി എന്ന് പറയുമ്പോ എങ്ങനെ ഒരുമിച്ച് അർത്ഥം വരുന്നത്? അതായത് വിപരീയം എന്ന് പറയുന്നത് വിഭാതി എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. അത് ക്രിയാവിശേഷണമായിട്ട് വരുമ്പോൾ അർത്ഥം ഒരുമിച്ച് പറയും. അങ്ങനെ വിപരീതമായി അനുഭവപ്പെടുന്നു അങ്ങനെ പറയും. വിപരീതമായി അതാണ് വിശേഷണം എന്ന് പറയുന്നത്, വിപരീതമായി അനുഭവപ്പെടുന്നു. അപ്പോ വിപരീയം വിപരീയ ഇവ എന്ന് പറയാൻ പറ്റില്ല. വിപരീയ ഇവ എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീയ പോലെ, ഇതങ്ങനെയല്ല. ഇവിടെ വിപരീയമായി വിപരീതമായി അനുഭവപ്പെടുന്നത് പോലെ പറയാം. രണ്ടും നമ്മുടെ അർത്ഥം പറയുന്നതിന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ആകാശത്തിലെ വനം സമാസം വരും. സമാസം വരുമ്പോ വിയത് വനം, അത് വിയതി വനം, വിയതഹ വനം അങ്ങനെയൊക്കെ പറയാം. വിയത് വനം, വിയത് വനം അങ്ങനെ വരും. ഏതൊക്കെ സമാസങ്ങളറിയാം? ഏതൊക്കെ അറിയാം? അങ്ങനെ പറയാം. എന്താണ് വിയത്തിലെ വനം? വിയതഹ വനം അവ്യണ്ട്. വിയതഹ വനം, വിയത്തിലെ വനം, അല്ലെങ്കിൽ വിയതി വനം, വിയത്തിൽ ആകാശത്തിൽ വനം, അങ്ങനെ രണ്ടു തരത്തിലും പറയാം. അപ്പോ ജ്ഞാനിക്ക് പ്രപഞ്ചം അസത്യമായി അനുഭവപ്പെടുന്നു. ജ്ഞാനി പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്നു എന്നുള്ളതാണ്. ജ്ഞാനി പ്രപഞ്ചത്തെ അസത്യമായി അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ അറിയുക, പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്നു. ജ്ഞാനി പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്ന എങ്ങനെ? ജ്ഞാനി പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്ന എങ്ങനെ? എങ്ങനെയാണ് ജ്ഞാനി ജ്ഞാനം കൊണ്ടറിയുന്നു? സമാധിസ്ഥനായ ഒന്നും അറിയത്തില്ല. സമാധി എന്ന് പറയുന്ന ഒന്നും അറിയാതിരിക്കുന്ന ബാഹ്യബോധമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ സമാധി ഇരുന്നുകൊണ്ട് പ്രപഞ്ചത്തെ അസത്യമായി അറിയാനൊന്നും പറ്റത്തില്ല. അസത്യമായിട്ടോ സത്യമായിട്ടോ ഒന്നും അറിയാൻ പറ്റില്ല. ഇത് ജ്ഞാനം കൊണ്ടറിയും. ജ്ഞാനം കൊണ്ട് അറിയുന്നു. ഇനി ഏത് ജ്ഞാനം? ഏതാ ജ്ഞാനം? അതെന്താ സാധനം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം, ഇതൊക്കെ എത്രവണ പറഞ്ഞിട്ടുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തെ അസത്യമായി അറിയും. ഇനി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം സമാധിയിൽ സംഭവിക്കുന്നതാണെങ്കിൽ പ്രപഞ്ചത്തെ അസത്യമായി ഇപ്പൊ അറിയുന്നു. പ്രപഞ്ചത്തെ അസത്യമായിട്ട് ഇപ്പൊ അറിയുന്നു. അപ്പൊ ഈ യുക്തി കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്, ആർക്കും ചിന്തിച്ചു പറയാമെന്നുള്ളതേ ഉള്ളൂ. സമാധിയിൽ നിന്ന് ഉണർന്നു വന്നതിന് ശേഷം, സമാധിയിൽ നിന്ന് ഉണർന്നു വന്നതിന് ശേഷം അറിയുന്നു ഈ പ്രപഞ്ചം അസത്യമാണ്. സമാധിയില് എന്തുകൊണ്ട് ഇതിനെ അസത്യം എന്നറിയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് സമാധിയില് പ്രപഞ്ചം അസത്യം എന്നറിയാൻ പറ്റുന്നില്ല? യുക്തി വിചാരമില്ല. യുക്തി വിചാരം ചെയ്യാൻ അറിയത്തില്ല. സ്വയം പ്രകാശമായിരിക്കുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. എന്ന് പറയാം, പക്ഷെ പൂർണമായ ഉത്തരവായിരുന്നു. സമാധിയിൽ എന്തുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയുന്നില്ല. ശരീരാദി പ്രപഞ്ചം സമാധിയിൽ ഭാസിക്കുന്നില്ല. അതല്ല സംബന്ധിച്ചു ചോദ്യം, അതല്ല എന്തുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയുന്നില്ല. യുക്തി ഉണ്ടെങ്കിൽ പറയാൻ മറുപടി പഠിക്കുന്നു. ഇതിന്റെ ഉണ്മ ആ വസ്തുവിന്റെ ഉണ്മ എന്ന് പറയുന്നത് പിന്നെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ, അതില്ലാതെ ഒരു പ്രപഞ്ചം ഇല്ലെന്ന് മനസ്സിലാകും. ഒരുപാട് കടന്നൊന്നും പോണ്ട, സിമ്പിളായി പറയാം. സിമ്പിളായി പറയാം, ബ്രെയിനുമായിട്ടൊന്നും ബന്ധപ്പെടുത്താം. ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയ വിഷയം ആത്മാവ് മാത്രമേ ഉള്ളൂ. സമാധിയിൽ എന്തുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയുന്നില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് പൂർവാപര ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ജ്ഞാനം എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടാമതൊരു ജ്ഞാനമില്ല, ഒരു ജ്ഞാനമില്ല. ഒരു ജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മിഥ്യയാണ്, അങ്ങനെ ഒരു ജ്ഞാനമില്ല. ആത്മാവ് സത്യമാണ്, അങ്ങനെ ഒരു ജ്ഞാനമില്ല. ആകെയുള്ള ജ്ഞാനം എന്താണ്? അഹം ബ്രഹ്മാസ്മി. വേറൊരു ജ്ഞാനമില്ല, പിന്നെ എങ്ങനെ അറിയും പ്രപഞ്ചം മിഥ്യയാണെന്നൊരു ജ്ഞാനം വേണ്ടേ? അങ്ങനെ ഒരു ജ്ഞാനം ഇല്ല. അവിടെയുള്ള ഒരേ ഒരു ജ്ഞാനേ ഉള്ളൂ. അതിനെന്ത് പേരാ പറയുന്നത്? അഖണ്ഡാകാരവൃത്തി. അതിൽ വേറെ പല ഖണ്ഡങ്ങളൊന്നുമില്ല. അഖണ്ഡാകാരവൃത്തി എങ്ങനെ? അഹം ബ്രഹ്മാസ്മി, അതാണ് അഖണ്ഡാകാരവൃത്തി. അങ്ങനെ ഒരു ജ്ഞാനമുള്ളപ്പോ എങ്ങനെയാ പിന്നെ രണ്ടാമത് പ്രപഞ്ചം മിഥ്യയാണെന്ന് ഒരു അറിവ് വരുന്നു? അതിന് പ്രപഞ്ചം മിഥ്യയാണെന്ന് അങ്ങനെ അറിവുണ്ടാകും. സിമ്പിളായ കാര്യമായി, സിമ്പിളായ കാര്യമാണെങ്കിൽ സ്വാമി ഇപ്പൊ വീണ്ടും വീണ്ടും പറയുമ്പോഴേ നമ്മക്കൊന്ന് ക്ലാരിറ്റി. ഇത് വീണ്ടും വീണ്ടും പണ്ട് പറഞ്ഞതാ. അഖണ്ഡാകാര വൃത്തി, അത് വൃത്തിയല്ല, വേറെ വൃത്തിയുള്ള വേറൊരു വൃത്തി, വേറെ വൃത്തി. അതൊക്കെ ശരിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞാലേ കേരളത്തില്ല സ്വാമി. കളിമണ്ട കളിമണ്ട് ഇല്ലേ, എത്ര ഷാർപ്പായിട്ട് ഇരിക്കുന്നവർക്ക് അല്ല. ഈ അഖണ്ഡാകാര വൃത്തി തന്നെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകാന് വീണ്ടും അങ്ങനെ ഒരു വൃത്തിയിലിരിക്കും, വേറൊരു വൃത്തി ഉണ്ടാകത്തില്ല. പ്രപഞ്ചം മിഥ്യ എന്ന് പറയണമെങ്കിൽ വേറൊരു വൃത്തി വേണം, അങ്ങനെ ഒരു വൃത്തി ഇല്ല. ഏക വൃത്തിയിലിരിക്കുന്നു അഖണ്ഡാകാര വൃത്തി, അഹം ബ്രഹ്മാസ്മി. അപ്പോ വേറെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമാധി ഇരിക്കുമ്പോ പിന്നെ എന്ത് പറയുന്നു, സവികൽപ്പ സമാധി. സവികൽപ്പ സമാധി ഇരിക്കുമ്പോ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. ഇനി അടുത്ത് നിർവികൽപ്പ സമാധി പോയ വൃത്തിയില്ലാത്ത സമാധി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധമില്ല, ഒന്നുമില്ല. പിന്നെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയണമെങ്കിൽ എപ്പോ വേണം? തിരിച്ചു വരണം, സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം. ഇറങ്ങി വരുമ്പോഴത്തേക്ക് എന്താണ് ഉള്ളത്? ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് തോന്നുന്നതിന് എന്താ കാരണം? പ്രപഞ്ചം മിഥ്യയാണ് തോന്നാൻ എന്താ കാരണം? സത്യമായിരുന്നെങ്കിൽ ആ സമാധിയിലും ഉണ്ടായിരുന്നു, ആ സമാധിയില് നിർവികൽപ്പ സമാധിയിൽ ഒരു അനുഭവം ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് നിത്യ ഇല്ലാത്ത ഈ ഇല്ലാത്തതാണെന്ന്. എന്തെങ്കിലും ഉണ്ടെന്ന് പറയണേ അത് ത്രികാലാതീതമായിരിക്കണം. ഇത് ത്രികാലം തന്നെ ഇല്ല. അതായത് ഇവിടെ പറയുന്നത് സമ്പ്രജ്ഞാത സമാധിയില് അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നു, ഏകമായ ജ്ഞാനം. അത് കഴിഞ്ഞ് എന്താണ് നിർവികാരം, അത് കഴിഞ്ഞ് നിർവികൽപ്പ സമാധി, അതും കഴിഞ്ഞ് ഉണർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രപഞ്ചം മിഥ്യ എന്നറിയുന്നു. എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വളരെ സിമ്പിളായ ഉത്തരവും ഏത് മന്ദബുദ്ധിക്കും പറയാം. ഇത് ആ സമാധി സമയത്തുണ്ടായിരുന്നില്ല, ഇപ്പോൾ മന്ദബുദ്ധിക്ക് പറയാന്ന് പറയുമ്പോ കൂടുതൽ പറയരുത്, കൂടുതൽ പറയാൻ പോയാ തീരെ മന്ദബുദ്ധി ആയിപ്പോകും. ഏത് മന്ദബുദ്ധിക്കും പറയാം. ഇല്ലായിരുന്നുകൊണ്ട് ഏത് മന്ദബുദ്ധിക്കും പറയാം ഈ ചോദ്യത്തിന്. ഞാനിവിടെ ഇരുന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ എന്തിനാ ഈ മൊബൈൽ വേണമെങ്കിലും പറയും, റെക്കോർഡ് ചെയ്ത മൊബൈൽ വേണമെങ്കിലും പറയും. അതിന് കുറച്ചുകൂടി ബോധം ഉണ്ടായി. ഇത്ര സിമ്പിളായ കാര്യം. ഇത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് ഇവിടെ ഇരിക്കുന്ന ആരും ഇത് കേട്ടിട്ടില്ലാത്ത ആരുമില്ല, ഇതിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. അത്രയും സിമ്പിളായ ഒരു കാര്യമാണ്. പ്രപഞ്ചം അസത്യമാണെന്ന് അറിയുന്നു, സത്യമാണെന്ന് അറിയുന്നില്ല ഉണർന്നു വരുന്നു. എന്തുകൊണ്ടത് അസത്യമാണെന്ന് അറിയുന്നു. സിമ്പിൾ ഉത്തരം. അല്പ യുക്തി വേണം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? യുക്തി, ഒരു ചെറിയ യുക്തി. അദ്വൈത യുക്തിവാദമാണ് ആദ്യം മനസ്സിലാക്കുന്നത്. യുക്തിവാദമാണ് പറഞ്ഞു പറഞ്ഞ് നിങ്ങള് പറഞ്ഞു കളഞ്ഞാൽ അതുകൊണ്ട് ഇനി ഞാൻ പറയാം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന അവസാനം എന്ന് പറഞ്ഞാലോ അത്രയും സമയം കളയണോ? ഞാനിപ്പോ പറഞ്ഞാലും പറയുമ്പോൾ ഞാനിപ്പോ ഇത്രയും ഇത് ഞാനറിയാം. അതായത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോ അതാണല്ലോ ജ്ഞാനം. അജ്ഞാനം നശിക്കും. പ്രപഞ്ച സത്യം എന്ന് തോന്നുന്ന അജ്ഞാനം കൊണ്ടാണ്. സമാധി എന്നുണർന്നു വന്നപ്പോ എന്ത് ചെയ്തു? അജ്ഞാനം. അപ്പൊ പിന്നെ പ്രപഞ്ച സത്യം ഒന്നും തോന്നില്ല. സിമ്പിൾ അല്ലേ? സമാധിയില് ജ്ഞാനം ഉണ്ടായി. ജ്ഞാനം ഉണ്ടായ അജ്ഞാനം നശിക്കും. അജ്ഞാനം ഉള്ളപ്പോഴാണ് പ്രപഞ്ച സത്യം എന്ന് തോന്നുന്നത്. ഇപ്പൊ അജ്ഞാനമില്ല. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ വ്യക്തി അല്ലേ? നാളെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ചോദിച്ചാൽ അത് ഇതിന് മാത്രമല്ല. ഇപ്പോ ഇപ്പൊ നമുക്ക് തോന്നുന്നു എന്താണ്? ഞാൻ ഈ ശരീരമാണ് എന്ന് തോന്നുന്നു. അപ്പോ ഞാൻ ശരിക്കും അഹം ബ്രഹ്മാസ്മി, ആത്മാവാണ്. പക്ഷെ എനിക്കെന്ത് തോന്നുന്നു? ഞാൻ ശരീരമാണെന്ന് തോന്നുന്നു. ഇതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഞാൻ ശരീരമാണെന്ന് തോന്നുന്നത് ഭ്രാന്തിയാണ്. ഞാൻ ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, സമാധിയിലേക്ക് പോകുന്നു, അഖണ്ഡാകാര വൃത്തി വന്നു, അജ്ഞാനം നശിച്ചു, ഭ്രാന്തി മാറി. അജ്ഞാനം നശിച്ചാൽ ഭ്രാന്തി മാറി. സമാധി എന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ ആ ആളിന് ഞാൻ ദേഹമാണെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഭ്രാന്തി പോയി. അജ്ഞാനം നശിച്ചോടുകൂടി തന്നെ എന്ത് ചെയ്തു? അജ്ഞാനകാര്യമായ ഭ്രാന്തി പോയി. പിന്നെ ഉണർന്നു വന്നു, ദേഹത്തോടുകൂടി ഇരിക്കുന്നു, അയാൾക്കൊരിക്കലും ഞാൻ ദേഹമാണെന്ന് ബോധം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഭ്രാന്തി പോയി. അജ്ഞാനം നശിച്ചവൻ ഭ്രാന്തി പോയി. ഈ ജഗത്ത് സത്യം ഇവിടെ പറഞ്ഞല്ലോ, കൊച്ചു കുഞ്ഞന് പാവ സത്യമാണെന്ന് തോന്നുന്നു. കൊച്ചു കുഞ്ഞെന്ന് വെച്ചാൽ ബോധമില്ലാത്തവൻ, അതുപോലെ ബോധമില്ലാത്തവന് അജ്ഞാനമുള്ളവന് പ്രപഞ്ച സത്യം തോന്നും. സമാധിയിൽ ജ്ഞാനം ഉണ്ടായി, അജ്ഞാനം നശിച്ചു, ഭ്രാന്തി പോയി, അതുകൊണ്ട് പിന്നെ ജഗത്തിന് കാണുമ്പോൾ ഇത് സത്യമാണെന്ന് തോന്നുന്നില്ല. സത്യമാണെന്ന് തോന്നുന്നതാണ് ഭ്രാന്തി. അജ്ഞാനം നശിച്ചാൽ നീ ആ ഭ്രാന്തി നശിക്കും. ആ ഭ്രാന്തി നശിച്ചാൽ പിന്നെ ജഗത്ത് സത്യം തോന്നത്തില്ല. എത്ര സിമ്പിളാണ് സംഗതി. മുപ്പതല്ല എന്നുള്ള പറയും. കാരണം വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുന്നു. അപ്പൊ വീണ്ടും വീണ്ടും പറയുമ്പോഴേ നമ്മുടെ സ്ട്രൈക്ക് ആവുന്നുള്ളു, അല്ലാതെ ഇതേപോലൊന്നല്ല. ഇത് ഗുരു ശിഷ്യ സംവാദത്തെ കൂടി ഇത് ജീവസാഗരങ്ങൾ ചോദ്യോത്തരങ്ങളെ കൂടി അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് വിയധ്വനവിമാത്മനി അസത്യമായി അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന അതാണ്, മനസ്സിലായോ? പിന്നെ ഇതെല്ലാവരെയും വഴിയുണ്ട്. ഇത് ഒരു ഭയങ്കര അപ്ലിക്കേഷന് അപ്ലിക്കേഷനായിട്ടുള്ള മീനിങ് സ്വാമി ഇപ്പൊ പറയുന്നത്. അപ്ലിക്കേഷൻ അത് സാധാരണ ആരും പറയല്ല. ഇങ്ങനെ ഉദാഹരണം പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു ഇത് വിവരിക്കാൻ ആൾക്കാർക്ക് അറിയത്തില്ല. വിവരിക്കാൻ അറിയാൻ പാടില്ലാത്തവരൊന്നും ഇല്ല. ഇതിന്റെ ഒരു പ്രധാന സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വിവരിക്കാൻ കഴിയാത്ത കാര്യമൊന്നുമല്ല. ഈ ലോകത്ത് വിവരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊന്നും കരുതണ്ട. പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് മനസ്സിലാക്കി വിവരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുക്കണം, പണിയണം, മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ വായി നോക്കി അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു, വീട്ടുകാരിൽ പോയി വാജ പഠിച്ച്, ഓഫീസിൽ പോയി വാജ പഠിച്ച്, അവിടെ പോയി പൊളിറ്റിക്സ് പറഞ്ഞ് അങ്ങനെയൊന്നും ജീവിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഇതിനെ തന്നെ പണിയെടുക്കണം. ഇതേ കുറെ പണിയെടുത്താൽ ഏത് കാര്യത്തിനായാലും എന്ത് വേണം? പണിയെടുക്കണം. പണിയെടുത്താ വിശദീകരിക്കും. അങ്ങനെ പണിയെടുത്തിട്ടുള്ളവരെല്ലാം വിശദീകരിക്കുന്നു. പിന്നെ നിങ്ങളൊരു പക്ഷെ എന്താണ് കേട്ടിരിക്കും, മറന്നുപോയതായിരിക്കും, അല്ലെങ്കിൽ പണിയെടുത്തവരുടെ അടുത്ത് പഠിക്കാൻ പോയിട്ടില്ല. അങ്ങനെയും വരാം, അത് സംഭവിക്കും. നമ്മള് മുമ്പ് കേട്ടതായിരിക്കും മറന്നുപോയതായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞിന്ന് മറന്നു പോന്നു. നിങ്ങളപ്പോ പിന്നെ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും മറന്നുപോയി. ആ പിന്നെ വേറെ ഒന്നുണ്ട്, ഇത് ഏത് നമ്മുടെ മുമ്പേ ഇരിക്കുന്ന വസ്തുവും വായിക്കുന്നവരിൽ പണിയെടുത്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അധ്വാനിച്ച എത്ര പേരുണ്ട്? ഇത് പറഞ്ഞ ഇത് വിശദീകരിക്കുന്നവര് ഇത് ഇവിടെ വിശദീകരിക്കുന്ന നിങ്ങളൊക്കെ ഒരു ധർമ്മപ്രചരണ സഭയിലുള്ള ആൾക്കാരല്ലേ, അവർക്കെന്തേ വിശദീകരിക്കുന്നു, അവർക്ക് ഇത് എത്ര പണിയെടുത്തിരിക്കുന്നു. ഒരു വ്യാഖ്യാനം എടുത്തു വായിച്ച് നോക്കിയിട്ട് അതെന്നെ അങ്ങ് പറയും. ചിന്ത അവിടെ അധ്വാനം അവരൊക്കെ എഴുതൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ട് പറയും. ഇതില് പ്രധാനമായ കാര്യം ഇതാണ്, നമ്മൾ അധ്വാനിക്കുന്നു, അതിന് സമയം കളയണം. അതാണ് കോൺസെൻട്രേഷൻ വേണം. ഇതില് കോൺസെൻട്രേഷൻ ഇതി വരണം. എന്നാ പറ്റും, മറ്റു കാര്യങ്ങളിലേക്ക് പോയി. ഇനി തീർന്നില്ല, ഇനിയുണ്ട്, ഇതിന്റെ ഭാഗമേ ആയിരുന്നു. പ്രപഞ്ചം അസത്യമാണെന്ന് ഞാനിക്ക് തോന്നുന്നു, അതിന്റെ ഒരു ഭാഗമേ പറഞ്ഞുള്ളൂ. ഇനിയും ബാക്കിയൊരു ഭാഗം കിടക്കുന്ന അങ്ങനെ അങ്ങനെയാണ് പണിയെടുത്തിട്ടുണ്ടോ? പണിയെടുത്തിട്ടുണ്ടോ? ഇതെന്ന പ്രപഞ്ചം അസത്യമാണെന്ന് അറിയുന്നു ഞാൻ. അടുത്ത ഇതിന്റെ ബാക്കി നിങ്ങൾ പറയും. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, ഞാൻ കൂടിയത് പറഞ്ഞു. സമാധി അവിടെ തിരിച്ചു വരുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബാക്കി ഞാനിവിടെ പറഞ്ഞു. റെക്കോർഡിലെല്ലാം ഉണ്ട്, പേടിക്കുന്നില്ല, എല്ലാ റെക്കോർഡ് കിടപ്പുണ്ട്. ഞാനിപ്പോ എത്ര വർഷം ഇവിടെ ഇരുന്ന് പറയുന്നു, 4-5 കൊല്ലമായി. എത്ര വർഷമായി? 5 വർഷമായി. 5 വർഷത്തെ കിടപ്പുണ്ട് റെക്കോർഡ്. അതായത് സമാധിയിലൊന്നും പോണ്ട, പണം തിരിച്ചിറങ്ങിയവരെയും വേണ്ട. അല്ലാതെ തന്നെ ഒരാള് എന്താണ് ഈ പറയുന്ന അദ്വൈതത്തെ ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു. വിചാരം ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? വിചാരം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വിചാരം എന്തിനു വേണ്ടിയിട്ടാണ്? വിചാരം എന്ന് പറയുന്നത് തത്വനിർണയത്തിന്. വിചാരം തത്വനിർണയം, വിചാരത്തിലൂടെ തത്വം നിർണയിച്ചു. എന്ത് തത്വം? ബ്രഹ്മമാണ് സത്യം. പ്രപഞ്ചം അസത്യമാണ്. അങ്ങനെ തത്വത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സമാധി പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട കാര്യമില്ല. അയാൾക്ക് ബോധ്യം വന്നു എന്താണോ പ്രപഞ്ചം അസത്യമാണ്, അയാളുടെ അജ്ഞാനം നശിച്ചോ? സമാധി പോകാതെ അജ്ഞാനം നശിക്കൂ? സമാധി പോകാതെ അജ്ഞാനം നശിക്കൂ? പോരാ, ഉത്തരങ്ങൾ പറയുന്നുണ്ട്, ശരിയായ ഉത്തരമാകുന്നില്ല. തത്വനിർണയം കൊണ്ട് അജ്ഞാനം നശിക്കുമോ? ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാൻ പഠിക്കുന്നു എപ്പോഴും. ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മളെ സ്വതന്ത്രമായി മനസ്സിലാക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകളയും ചോദ്യം. അല്ല, ചോദ്യം എന്ന് പറയുന്ന എപ്പോഴും നമ്മളെ ശരിയായ മറുപടിയിലേക്കല്ല എത്തിക്കുന്നു, നമ്മളെ ചിന്തയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകളയും ചോദ്യം. വാക്കല്ലാത്ത ചോദ്യങ്ങൾ, കൊനഷ്ട ചോദ്യങ്ങളെന്നും പറയും. അപ്പോ തത്വനിർണയം അജ്ഞാനത്തെ നശിപ്പിക്കുമോന്ന് ചോദിച്ചാൽ ഒരു കൊനഷ്ട ചോദ്യമാണ്, നിങ്ങളുടെ ചിന്തയെ ബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഉത്തരം പറയാൻ പറ്റാത്തത്. എന്താണ് ചിന്തയുടെ ബന്ധനം? ബന്ധിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ? അതായത് തത്വനിർണയം അജ്ഞാനത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അജ്ഞാനം എന്തെന്ന് വിശദീകരിക്കുന്നു. മനസ്സിലായോ? അജ്ഞാനം എന്ന് പറയുന്നത് സമാധി നശിക്കുന്ന അജ്ഞാനമാണെങ്കിൽ അതിന് സമാധി കൂടിയിരിക്കും. അത് അജ്ഞാനത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അജ്ഞാനത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അജ്ഞാനം എന്ന് പറയുന്നത് ഒരു അനുവചനീയമായ അജ്ഞാനമാണെന്നൊക്കെ പറയുമല്ലോ. അല്ലെങ്കിൽ ഭാവവിലക്ഷണമായ അജ്ഞാനം എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അവിടെയൊക്കെ അജ്ഞാനത്തെ ഒരു വസ്തുവായിട്ടെടുക്കുകയാണ്, ഒരു സബ്സ്റ്റൻസ്. അജ്ഞാനം അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ സമാധി വേണ്ടി വരും. ജ്ഞാനം കൊണ്ട് അതിനെ നശിപ്പിക്കും. ജ്ഞാനം കൊണ്ട് നശിക്കുന്ന ഒരു വസ്തു ഏതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ വെളിച്ചം കൊണ്ട് നശിക്കുന്ന ഇരട്ട് പോലെ, അങ്ങനെ ഒരു വസ്തുവാണ്. അല്ല ഇനി തത്വനിർണയം കൊണ്ട് അജ്ഞാനം നശിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിമ്പിൾ എന്താണ് അർത്ഥം? അവിടെ അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മ. അറിവില്ലായ്മ അറിവുകൊണ്ട് നശിക്കും. സിമ്പിൾ. അപ്പൊ അജ്ഞാനത്തെ എങ്ങനെ നിർവചിക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ വരുന്നത്. അപ്പോ അജ്ഞാനം സമാധി കൂടാതെ നശിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കണം, അല്ലാതെ നശിക്കോ നശിക്കില്ല എന്നല്ല ചിന്തിക്കുന്നത്. ആണ് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അജ്ഞാനം തത്വനിർണയം കൊണ്ട് നശിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നശിക്കുമോ ഇല്ലയെന്നല്ല, അജ്ഞാനം ഏത് തരത്തിലുള്ളതെന്ന് ചിന്തിക്കും. അതാണ് ചോദ്യം ഉത്തരത്തെ മൂടിക്കളയും, വഴിതിരിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ അജ്ഞാനം തത്വമില്ലാത്ത നയിക്കോ നശിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം എന്താണ്? അത് അറിവില്ലായ്മ. അറിവില്ലായ്മ എന്ത് നശിപ്പിക്കും? അറിവ്. ഇവിടെ പ്രത്യേകിച്ച് നശിപ്പിക്കാനൊന്നുമില്ല. ശങ്കരാചാര്യർ പറയും അവഗമനസ്യ പ്രയോജനം അനവഗമന നിവൃത്തി. അത് മനസ്സിലായ അവഗമനസ്യ പ്രയോജനം അനവഗമന നിവൃത്തി. അനവഗമന നിവൃത്തി അവഗമനസ്യ പ്രയോജനം അനവഗമന നിവൃത്തി. ഇതോടെ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു പൊന്നുമോനും പറയത്തില്ല, വെറുതെ ഞാൻ ചോദിക്കുന്നു. ബൃഹദാരണ്യ വംശത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥത്തിൽ അറിവിന്റെ പ്രയോജനം അറിവില്ലായ്മയില്ലാതാകും. സിമ്പിൾ. പിന്നെ തത്വനിർണയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അറിവില്ലായ്മ പോവും. അജ്ഞാനം നശിച്ചു, എവിടെ പോണ്ട? സമാധി പോകേണ്ട ആവശ്യമുണ്ട്. അതാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിന്റെ സാരം. അതാണ് ഏത് റെക്കഗ്നിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, ഇതാണ്. പക്ഷെ അത്രയും വിശദമായി പറയുന്നതിനുള്ള വിവരം ഇല്ലാത്തോണ്ട് അവിടെ എത്തുന്നില്ലെന്നുള്ളതാണ് ഈ റെക്കഗ്നിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതാ ഉദ്ദേശിക്കുന്നു. അതുദ്വൈതം തന്നെ അദ്വൈതത്തിന്റെ രീതി അതിവിടുന്ന് രണ്ടും ശങ്കരാചാര്യ സമാധിയിൽ നശിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അത് പറയുന്നു ശങ്കരാചാര്യന്റെ മൊത്തത്തിലുള്ള പറച്ചിൽ ഈ പറഞ്ഞാണ്. അറിവ് അറിവില്ലായ്മയെ നശിപ്പിക്കും എന്നുവെച്ചാ ഭാഷ്യത്തിലൊരിടത്തും പറയുന്നില്ല. ശങ്കരാചാര്യന്റെ പേരിൽ എഴുതിയ കുട്ടി പുസ്തകങ്ങളുണ്ടല്ലോ പിൽക്കാലത്ത്, പാട്ടുപുസ്തകങ്ങള്, അതിലൊക്കെ പറയുന്നുണ്ട് ആത്മബോധം. ആ ഇങ്ങനെയൊക്കെ ഉള്ള ശങ്കരാചാര്യരുടെ പേരിലെഴുതിയ പാട്ടുപുസ്തകങ്ങൾ ഒരുപാട്, വിവേക ചൂടാമണിയൊക്കെ പോലെ അതിനകത്തൊക്കെ പറയുന്നുണ്ട് സമാധിയുടെ. ശങ്കരാചാര്യ എഴുതിയതായി പൊതുവെ അംഗീകരിക്കുന്ന പ്രസ്ഥാനത്തിലെ ഭാഷയത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അപഗമനസ്യ നിരോധനം എന്നാണോ പറഞ്ഞു ഇത്ര പെട്ടെന്ന് അപഗമനസ്യ പ്രയോജനം അനവഗമന നിവൃത്തി അത് നിർത്തി പറയുക അന അവഗമന നിവൃത്തി അവഗമനത്തിന്റെ മുമ്പിൽ ഒരു അനുകൂടെ ചേർക്കണം എന്നിട്ട് അത് നിർത്തണം അന് അവഗമന നിവൃത്തി ഞാൻ എന്ത് ചെയ്യും ഒരു സ്റ്റൈലിന് പറയാം അനവഗമന നിവൃത്തി എന്ന് പറയും അത് കണക്കിലെടുക്കണ്ട കേൾക്കാൻ ഒരു സുഖം കൊണ്ട് പറയാം അനവഗമന നിവൃത്തി അതാണ് ഇതുവരെ പഠിച്ചത് എന്താണ് റെക്കഗ്നിഷനാണ് വേറൊന്നുമില്ലെന്നൊക്കെ പറയുന്നില്ലേ സംഗതി ഇതാണ് അതാരോ താരാനന്ദ പറഞ്ഞു കൊടുത്താർക്ക് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതിക്ക് അത് മുഴുവൻ പിടികിട്ടിയില്ല ഈ ശകലെ പിടികിട്ടു അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിഷ്യന്മാർക്കായിട്ട് പറയും ആരെങ്കിലും അവിടെ ബൃഹദാരണ്യം പഠിക്കുന്നുണ്ടായിരുന്നു പഠിച്ചിട്ടുള്ള ആളാണ് താരാനന്ദജി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവനോട് പറഞ്ഞു ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു ചായ എടുത്തോണ്ട് വന്നപ്പോ ആള് സമാധിയായി ഹാർട്ടറ്റാക്ക് ഭക്ഷണം കഴിച്ച് ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഹാർട്ടറ്റാക്ക് അങ്ങനെയാണ് സെക്കൻഡിലോട്ട് കാര്യം നടക്കും സെക്കൻഡ് കൊണ്ട് കാര്യം നടക്കുന്നു ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ ഇവിടെ വന്നിരിക്കുന്ന ഒരു പോയിന്റ് മനസ്സിലാക്കിയാണ് പത്ത് ദിവസം മുമ്പ് പത്ത് പോയിന്റ് ഒരു പ്രസംഗത്തിനുള്ള സാധനമായി പിന്നെ പ്രത്യേകിച്ച് എന്താ പഠിക്കാൻ എന്റെ പഠിക്കേണ്ട കാര്യം ക്ലാസ് ഒന്നും എനിക്ക് അയച്ചത് ഇത് റെക്കോർഡായില്ല ക്ലാസ് 10 മണിക്ക്